ഷഷ്ടിശേഷകാരക പ്രാതിപതികാർത്ഥ വ്യതിരിക്ത സ്വസ്വാമി ഭവാദി സംബന്ധ ശേഷ തത്ര ഷഷ്ടി. അപ്പൊ ഇവിടെ സൂത്രത്തില് ശേഷം എന്ന് പറഞ്ഞു. ശേഷത്തിന് എന്താ അർത്ഥം പറഞ്ഞത്? ശേഷ എന്നുള്ളതിന് എന്താ പറഞ്ഞത്? എങ്ങനെ? ആ പറഞ്ഞതിൽ നിന്ന് ശേഷം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉക്താതന്യഹ ശേഷ. അപ്പൊ ഉക്തം എന്ന് പറയുമ്പോൾ ഇവിടെ ഉക്തമായത് കാരകങ്ങളാണ്. ഒന്നാം അധ്യായത്തിൽ നാലാം പാദത്തിൽ കാരകങ്ങൾ പറഞ്ഞു. കർമ്മ സ്വതന്ത്ര കർത്ത കർത്തരീപ്സിതമും കർമ്മ സാധകമതമും കരണം, ഇങ്ങനെ കാരകങ്ങളെ വിരിച്ചു. ഈ കാരകങ്ങളെയൊക്കെ വിരിച്ചിരിക്കുന്ന ഏത് അധികാരത്തിലാണ്? കാരകാധികാരത്തിൽ വിരിച്ചിരിക്കുന്നു. പിന്നെ അതില് കാരകമല്ലാതെ ഒന്നിനോട് പറഞ്ഞു. ഏതാണ്? ഏതാണ്? പ്രഥമ പ്രാതിപതികാർത്ഥത്തിൽ പ്രഥമപദം. അത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാരകങ്ങളെല്ലാം വിധിച്ചതിന് ശേഷം പിന്നെ കർമ്മണി ദ്വിതീയ കർത്തകർണയോ തൃതീയ എന്നിങ്ങനെ ഓരോ കാരക അർത്ഥത്തിൽ വിഭക്തികളെ വിധിച്ചു. ഇന്ന കാരകത്തിന്റെ അർത്ഥത്തിൽ ഇന്ന വിഭക്തി, കർമ്മാർത്ഥത്തിൽ ഇത് എന്നിങ്ങനെ വിധിച്ചു. അത് ഏതധികാരത്തിലാണ് വിധിച്ചത്? അനഭീത അധികാരത്തിൽ. മൂന്നാം പാദത്തിന് രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം പാദത്തിൽ അനഭീതാധികാരത്തിൽ വിഭക്തികളെ വിധിച്ചു. കർമ്മണി ദ്വിതീയ എന്നിങ്ങനെ. അപ്പോൾ അതിൽ കാരകങ്ങളിലാണ് ദ്വിതീയാദികളെ വിധിച്ചത്. ഇന്ന കാരകത്തിന് ഇന്ന വിഭക്തിയും. അതിൽ പ്രഥമ വിധിച്ച കാരകത്തിനല്ല, പ്രാതിപതിക അർത്ഥത്തിൽ പ്രഥമ എന്ന് പറഞ്ഞു. പ്രാതിപതികാർത്ഥേ പ്രഥമ എന്നിങ്ങനെ വിധിച്ചു. അപ്പൊ അത് പ്രാതിപതികാർത്ഥത്തിൽ വിധിച്ചുകൊണ്ട് അതിനെ ഇവിടെ പ്രത്യേകം പറഞ്ഞു. പ്രാതിപതികാർത്ഥ വ്യതിരിക്ത, പിന്നെ കാരക വ്യതിരിക്ത. കാരകങ്ങളിൽ നിന്നും വ്യതിരിക്തമായും പ്രാതിപതികാർത്ഥത്തിൽ നിന്നും വ്യതിരിക്തമായും ആണ് ഷഷ്ടി വിധിച്ചിരിക്കുന്നത്. അപ്പൊ ഷഷ്ടിക്ക് എന്താർത്ഥം? അത് പറഞ്ഞ് സ്വസ്വാമി ഭാവാദി സംബന്ധം. സംബന്ധം സ്വസ്വാമിത്വം, അവയവ അവയവത്വം, പിതൃപുത്രത്വം, ഗുരുശിഷ്യത്വം, ഇങ്ങനെ വരുന്ന സംബന്ധങ്ങളെ കാണിക്കാൻ. അങ്ങനെ നിരവധി സംബന്ധങ്ങളുണ്ട്. എത്ര സംബന്ധം വേണമെങ്കിലും വരാം. ആ സംബന്ധങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷഷ്ടി വിരിച്ചിരിക്കുന്നത്. അത് കാരകമല്ല, അർത്ഥത്തിൽ ഷഷ്ടി വിരിച്ചിരിക്കുന്നു. ഷഷ്ടി ശേഷ എന്ന് പറഞ്ഞു. ഉദാഹരണം കൊടുത്തിരിക്കുന്നു, രാജ്ഞ പുരുഷ രാജസംബന്ധി പുരുഷൻ എന്ന് പറയുന്നു. രാജസംബന്ധി പുരുഷൻ എന്ന് വെച്ചാൽ ഒരു രാജാവ് എന്റെ ദൂതനോ അല്ലെങ്കിൽ രാജാവിന്റെ പ്രതിനിധിയായി പോകുന്ന ഒരാളോ വേറെ ഒരു സ്ഥലത്തേലും പറയുന്നത് ആ രാജപുരുഷൻ വന്നിരിക്കുന്നു. രാജപുരുഷൻ ആനയ, രാജാവിന്റെ പ്രതിനിധിയാണ്, ദൂതനാണ്, മെസ്സഞ്ചറാണ്, അങ്ങനെയൊക്കെയാണ് രാജപുരുഷൻ വരുന്നത്. അപ്പോൾ ആ പുരുഷൻ രാജസംബന്ധിയായ പുരുഷനാണ്. അപ്പോൾ ഇവിടെ സംബന്ധത്തെ കാണിക്കുന്നുള്ളൂ. ഇവിടെ കർത്താവ്, കർമ്മം, കരണം ഇങ്ങനെയുള്ള കാരകങ്ങളൊന്നും ഇവിടെ രാജശബ്ദത്തിൽ വരുന്നില്ല, ക്രിയാജനകമായൊന്നും വരുന്നില്ല. പിന്നെ രാജശബ്ദവും പുരുഷനുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടി രാജശബ്ദത്തിൽ നിന്ന് ഷഷ്ടി വരുമ്പോൾ എങ്ങനെ വരും? രാജ്ഞഹ ഏത് സൂത്രത്തോടെ പ്രവർത്തിച്ചത്? രാജ്ഞ എന്നോടത്ത് അല്ലോപോന സ്റ്റുനു സ്തോസ്റ്റുത്തുമെന്നു രാജ്ഞഹ. പ്രഥമ ഏകോപനത്തിൽ എങ്ങനെ? അവിടെ എന്താ വന്നത്? ഉപദ്ധയ്ക്ക് ദീർഘം വന്നു, നകാരം ലോപിച്ചു രാജാ. രാജ്ഞ പുരുഷ ഇത് സാധാരണ ഉപയോഗിക്കുന്ന ധാരാളം ഉപയോഗിക്കുന്നതാണ്. ശേഷേ ഷഷ്ടി എന്ന് പറയുന്നതിന് പൊതുവെ ശേഷേ ഷഷ്ടി. ഇതല്ലാതെയും ഷഷ്ടി ഉപയോഗിക്കുന്നുണ്ട്. പൊതുവായി വരുന്ന ഇതാണ് ശേഷേ ഷഷ്ടി. ഇനി അടുത്ത് പറയുന്നു, കർമാദീനാമവി സംബന്ധ മാത്ര വിവക്ഷായം ഷഷ്ടിയവ. ഏത് കാരകം ഉപയോഗിക്കുന്ന സ്ഥാനത്തും അതിന് പകരം ഷഷ്ടി ഉപയോഗിക്കാം. കർമ്മണി ദ്വിതീയ കർമ്മകാരകത്തെ കാണിക്കാൻ ദ്വിതി ഉപയോഗിക്കും. സാധകതമ കരണം തൃതീയ ഉപയോഗിക്കും. കർത്തുകർണയോ തൃതീയ. ഇങ്ങനെ ഏത് കാരകങ്ങൾക്ക് വേണ്ടി വിഭക്തി ഉപയോഗിക്കേണ്ട സ്ഥാനത്തും അതിന് പകരം ഷഷ്ടി ഉപയോഗിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എന്താ കാരണം? വിവക്ഷാത കാരകാണി ഭവന്തി. ഒരു കാരകത്തെ അവിടെ ഉപേക്ഷിക്കുന്നില്ല, കേവല സംബന്ധത്തെ മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ. കാരകത്തിന്റെ വിവക്ഷയില്ല. അത് വിവക്ഷ എന്ന് പറഞ്ഞാൽ വ്യക്തമിച്ചയാണ്. ഇതെല്ലാം ശബ്ദപ്രയോഗങ്ങളാണ്. ആൾക്കാർ ഭാഷ പ്രയോഗിക്കുകയാണ്. പ്രയോഗിക്കുന്നിടത്ത് അയാൾക്ക് അങ്ങനെ ഒരു കർമ്മമാണെന്നുള്ളൊരു വിവക്ഷയില്ല. കേവല സംബന്ധമേ അവിടെ വിവക്ഷയിലുള്ളൂ. അപ്പോൾ മനസ്സിലൊന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ശബ്ദം പ്രയോഗിക്കുന്നത്. അതിനാണ് ആ വിവക്ഷ എന്ന് പറയുന്നത്, വ്യക്തമിച്ച എന്ന് പറയുന്നു. അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കർമാദീനാമപി എന്ന് വെച്ചാൽ കർമാധികാരങ്ങളിലും സംബന്ധ മാത്ര വിവക്ഷായം ഷഷ്ടിയോ. സംബന്ധ മാത്ര വിവക്ഷയിൽ എന്ത് വരുന്നു? ഷഷ്ടി വരുന്നു. ഉദാഹരണം, സതാം ഗതം. ഗതം എന്ന് വെച്ചാൽ ഗമനം എന്നാണ്, നിഷ്ഠ രൂപമാണ്. നമ്മളിനി പഠിക്കുന്നതാണ്. തൽക്കാലം അത് ഗമനമെന്ന് മനസ്സിലാക്കും. ഇവിടെ പറയുന്നത് സത്തുക്കളുടെ ഗമനമെന്നാണ്. ഇത് ഈ ഗമനത്തിന്റെ കർത്താവ് ആരാണ്? സത്തുക്കളാണ്. പക്ഷെ ഇവിടെ ഗതം എന്നിടത്തത് ഈ രൂപം വന്നിരിക്കുന്നത് കർത്തൃർത്ഥത്തിലല്ല, ഭാവ ഗമന ക്രിയാർത്ഥത്തിലാണ്. അതെങ്ങനെ ക്രിയാർത്ഥത്തിൽ വന്നു എന്നുള്ളത് നമ്മളവിടെ പഠിക്കും. ഗതം എന്ന് പറയുന്നത് ഭാവാർത്ഥത്തിലാണ്. ഗതം എന്നുള്ളിടത്ത് ഭാവാർത്ഥത്തിലാണ് വന്നത്. അത് സത് ശബ്ദത്തോട് അന്വയിക്കുന്നുണ്ട്. ഇപ്പോ ഗമനം എന്ന് പറയുന്നതിന്റെ സത്തുക്കളുടെ, അപ്പൊ ഗമനം എന്ന് പറയുന്ന ക്രിയയുടെ കർത്താവ് സത്തുക്കളാണ്. അപ്പൊ നമ്മളവിടെ നോക്കേണ്ടത് ഏതർത്ഥത്തിലാണ് ഇവിടെ ഈ പ്രത്യയം വന്നിരിക്കുന്നത്? ഗതം എന്നുള്ളത് കർത്തരർത്ഥത്തിലാണോ അല്ലയോ? അപ്പൊ ഇവിടെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഗതം എന്ന് പറയുന്നത് കർത്തരർത്ഥത്തിൽ അല്ല, ഭാവാർത്ഥത്തിലാണ്. അപ്പൊ കർത്താവ് എന്തായി? കർത്താവ് അനുക്തമായി. കർത്തരർത്ഥത്തിൽ വന്നാൽ കർത്താവ് ഉക്തമാവും. ക്രിയ ഇവിടുത്തെ ഗതം എന്ന് പറയുന്ന ക്രിയ കർത്തരർത്ഥത്തിലല്ല. ക്രിയ ക്രിയ ഭാവാർത്ഥം എന്ന് വെച്ചാൽ ക്രിയ എന്ന അർത്ഥം. ഭാവം എന്ന് വെച്ചാൽ ക്രിയ എന്ന്. അപ്പൊ കർത്തരർത്ഥത്തിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമാണ് കർത്താവ് അനുക്തമായി. കർത്താവ് അനുക്തമായ സൂത്രം വരും, അനവീത എന്ന സൂത്രം വരും. കർത്തൃകർണയോഹോ തൃതീയ സദ്ഭി ഗതം. സദ്ഭിഹി ഗതം എന്ന് വെച്ചാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, സത്തുക്കളുടെ ഗമനം എന്ന് അർത്ഥം. മലയാളത്തിൽ വളച്ചു കെട്ടി പറയുമ്പോൾ എന്തോരം സത്തുക്കളാൽ ഗമിക്കപ്പെട്ടു എന്ന് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സത്തുക്കളുടെ ഗമനമൊന്നും. പക്ഷെ ഇവിടെ കർത്തൃകാരകം എന്നുള്ള വിവക്ഷയില്ല, പറയുന്നതാണ് ഈ ഗമനവും സത്തുക്കളും തമ്മിലുള്ള ഒരു ബന്ധം, അത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സത്സംബന്ധിയായ ഗമനം, ഗമനം എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്, അത് സത്തുക്കളുമായി ബന്ധപ്പെട്ടാണ്. ക്രിയ ആരോടും ബന്ധപ്പെടാമല്ലോ, സത്തുക്കളുമായി ബന്ധപ്പെട്ട ക്രിയ. അപ്പൊ കേവല ബന്ധത്തെ കാണിക്കുമ്പോൾ ഇവിടെ എന്തുവരും? ഷഷ്ടി ശേഷേ ഉക്താതന്യ, ഇവിടെ കാരകത്തിന്റെ ഉപേക്ഷയില്ല, കേവല സംബന്ധത്തെ കാണിക്കുന്നു. അപ്പൊ അവിടെ എന്തുവരും? സതാം ഗതം എന്ന് വരും. പക്ഷെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇവിടെ പറയുന്ന ഒരു ക്രിയയെക്കുറിച്ചാണ്, ആ ക്രിയ സത്തുക്കളുടെയാണ്. ഇപ്പൊ സതാം ഗതം എന്ന് പറഞ്ഞാൽ സത്തുക്കളുടെ ഗമനം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇവിടുത്തെ അർത്ഥം. രണ്ടു വിധത്തിലും പ്രയോഗിക്കാം. അങ്ങനെ സദ്ഭിഹി ഗതം, കാരക വിവക്ഷയില്ലെങ്കിൽ സതാം ഗതം. സത്തന്നിടത്ത് ഏതാണ് പ്രാതിപതികം? ഏതാണ് പ്രാതിപതികം? സത്ത്. അത് പിന്നെ എങ്ങനെ സന്നെന്ന് വന്നു? സത്തെന്നുള്ളത് സന്നെന്നെങ്ങനെയായി? ഇത് ശത്രന്തമാണ് സത്തം എന്ന് പറയുന്നത്. ലയസൂത്രം വരും വിവിധജാം സർവനാമസ്ഥാനെ അതാത് പ്രകാരം എന്തോരും നമ്മോരും സന്നത്ത് പിന്നെ എന്തോരും സുലോപിച്ച് സമയാന്തരവും വന്നു. എന്താ ഉപദാതൃകം വരാത്തത്? ഏതാ സിദ്ധമായി? ഏതാ സിദ്ധമായി? സംയോഗാന്ത ശിലോഭ സിദ്ധമായി. സൻ സന്തോ സന്തോ സന്തം സന്തോ സത സത സത്തേ സത സത സതോ സതാം ഷഷ്ടി ഭഗവാൻ സതാംഗതം. ഇവിടെ കർത്താവിന്റെ അവിവക്ഷയിൽ സംബന്ധ സാമാന്യത കാണിക്കാൻ വേണ്ടി ഷഷ്ടി ശേഷി ഷഷ്ടി വന്നു. സർപ്പിഷോ ജാനീതെ, ജാനീയത എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം പ്രവർത്തിക്കുന്നു എന്നാണ്. യാജ്ഞിക സർപ്പിഷോ ജാനീയത്തെ, സർപ്പിഷ് ആണ് പ്രാതിപതികം. എങ്ങനെയാണ് എന്റെ രൂപങ്ങൾ? സർപ്പിഷ് ശബ്ദത്തിന്റെ രൂപങ്ങൾ സർപ്പിഹി സർപ്പിഷി സർപ്പിംഷി നമസലിംഗത്തിൽ. ഷഷ്ടിയിൽ എങ്ങനെ വരും? ഷഷ്ടിയിൽ തൃതിയിൽ എങ്ങനെ വരും? സർപ്പിഷ ഷഷ്ടിയിൽ സർപ്പിഷ. ഇതുപോലെ ഏത് രൂപമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ചക്ഷു ചക്ഷുഷി ചക്ഷുംഷി. അപ്പൊ തൃതിയിലാണെങ്കിൽ സർപ്പിഷ. യാജ്ഞിക സർപ്പിഷ ജാനീതേ, യാജ്ഞികൻ സർപ്പിഷ് നെയ്യ് കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണോ? എന്ത് പ്രവർത്തിക്കുന്നു? ഹവനം ചെയ്യുന്നു, നെയ്യ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു എന്നാണോ? അപ്പൊ ഇവിടെ സർപ്പി എന്ന് പറയുന്നത് കരണമാണോ? ഏത് സൂത്രപ്രകാരം കരണമാകും? സാധകതമം കരണം. അപ്പൊ ഏത് സൂത്രം പ്രവർത്തിക്കും? കർത്തുകർണയോ തൃതീയ. ജാനീത എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നു എന്നാണ്, അത് കർത്തരി പ്രയോഗമാണ്. അപ്പൊ കർണമെന്ന് പറയുന്നത് അനുക്തമായി, അനുക്തമായി കഴിഞ്ഞാൽ കൃതിയോ വന്നു. ഇപ്പൊ സർപ്പിഷാ ജാനീതേ എന്നാണ്. പക്ഷേ ഇവിടെ കർണത്തിന്റെ വീഴ്ചയില്ല പറഞ്ഞാൽ അത് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. സർപ്പി സംബന്ധിയായ പ്രവൃത്തി, സർപ്പിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അത് സർപ്പിഷെടുത്ത് അവിടെ ഹവിസായി അർപ്പിക്കുകയോ എന്തെങ്കിലും ആകാം. സർപ്പിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം. അപ്പോൾ ഇവിടെ കർണത്തിന്റെ അവിവക്ഷയിൽ സർപ്പിഷ എന്ന് പ്രയോഗിക്കുന്നതിന് പേരെ എന്ത് പ്രയോഗിച്ചു? സർപ്പിഷ ഏത് ഭക്തി? ഷഷ്ടി ശേഷി. അതുകൊണ്ട് ഇവിടെ പക്ഷെ പ്രവർത്തിക്കുന്നു എന്നാണ്, അറിയുന്നു എന്നുള്ള അർത്ഥമുണ്ട്. അത് ജാനാതി പറയുകയും ഇതൊരു വിശേഷമായ പ്രയോഗമാണ്. സർപ്പിഷോ ജാനീതേ പരമ്പരയായിട്ട് ഇതിങ്ങനെ ഒരു ഉദാഹരണമായി കൊടുത്തിരിക്കുകയാണ്. സാധാരണ ഉദാഹരണങ്ങളൊക്കെ കൊടുക്കുന്നത് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും സാഹിത്യകൃതികളിൽ നിന്നോ മഹാഭാരതത്തിൽ നിന്നോ അല്ലെങ്കിൽ വേദത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ആയിരിക്കും. പക്ഷെ ഇതെവിടെയാ പ്രയോഗിച്ചിരിക്കുന്നതെന്നുള്ളത് അറിവില്ല. എവിടെയോ ഇങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു, എല്ലായിടത്തും പ്രയോഗിക്കും. അതുപോലല്ലോ എവിടെ നിന്നെടുത്ത് പ്രയോഗിച്ചെന്നറിയില്ലേ. ഭാഷത്തിലൊക്കെ ഉള്ള പ്രയോഗം തന്നെ, എവിടെ നിന്ന് വന്നു അതറിയില്ല. അടുത്ത് മാതുഹു സ്മരതി. ശിശുഹു മാതുഹു സ്മരതി. ഇവിടെ സ്മരിക്കുക എന്ന് പറയുന്നതാണ് ക്രിയ, കർത്തൃപ്രയോഗമാണ്. ആരെ സ്മരിക്കുന്നു? മാതരം. മാതരം സ്മരതി. അപ്പൊ സ്മരണക്രിയയുടെ കർമ്മമാണ് മാതാവ്. ശിശുഹു മാതരം സ്മരതി. പക്ഷെ ഇവിടെ കർമ്മമായിട്ടുള്ള വീഴ്ച ഇല്ല പറയുന്നതാണ്. ഈ വാക്യം പ്രയോഗിക്കുന്ന ആൾ അതിനെ കർമ്മമായിട്ട് നിൽക്കുന്ന ശിശുവിന്റെ മാതൃസംബന്ധിയായ ഒരു സ്മരണ, അത്രയേ ഉള്ളൂ. അമ്മയെ സംബന്ധിച്ച ഒരു സ്മരണ എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധ കേവല സംബന്ധ വീഴ്ചയിൽ ദിദീക്ക് പേരെ എന്തുപയോഗിച്ചു? ഷഷ്ടി. മാതുഹു സ്മരതി. എങ്ങനെയാണ് മാതൃശബ്ദത്തിന്റെ രൂപങ്ങൾ? മാതാ മാതരുന്ന മാതാരുന്ന അതെന്താ ഹർസം വന്നു? അത് തന്നെ. എന്തുകൊണ്ട് ഹർസം വന്നു? മാതൃവെന്ന രൂപയ സൂത്രം വരുന്നത് പ്രാതിപതികം എങ്ങനെയാണ്? മാതൃ അവന്നിരിക്കുമേ സൂത്രം വരും. ഹൃദയമെങ്കിൽ സർവനാമസ്ഥാനോ ഗുണം വന്നാൽ, ഗുണം വന്നാൽ എങ്ങനെ വരും? മാതൃ. എന്തുകൊണ്ട് ഉപധാതീർഘം വരുന്ന ഏ സൂത്രപ്രകാരമാണ് ഉപധാതീർഘം വരേണ്ടത്? അപ്പൻ തിരിച്ച് നത്ര നേഷ്ട ശത്രുഹോത്ര പോത്ര പ്രശാസ്ത്രീണാം അപാധികളുടെ ഉപതയ്ക്ക് ദീർഘം വരാം. അപ്പൊ പിന്നെ ഇവിടെ ദീർഘം വന്നൂടെ? അതുകൊണ്ട് എന്തു പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞു? അതില്ലാത്തതും വരാമല്ലോ, തിരുവനന്തരിച്ചന്തമായ വരാമല്ലോ. അവിടെ എന്തു പറഞ്ഞിരിക്കുന്നു? പുസ്തകത്തിൽ എന്തു പറഞ്ഞു? നത്രാതിഗ്രഹണം ഉത്പത്തി പക്ഷേ നിയമാർത്ഥം തേന ഇഹന്ന. പുസ്തകത്തിലുള്ളതാണ് പറയേണ്ടത്. നത്രാദികളെ ഗ്രഹിച്ചിരിക്കുന്ന എന്താണ്? ഉത്പത്തി പക്ഷത്തെ നിയമാർത്ഥമാണ്, അതുകൊണ്ട് ഇവിടെ വരുന്നില്ല. അങ്ങനെ ഉണ്ടോ? പുസ്തകത്തിലുണ്ടോ? ഇല്ലേ? അന്ന് പഠിച്ചപ്പോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലേന്നറിയില്ല. ഷഷ്ടിയിൽ മാധവ് എന്നങ്ങനെ വരും. ഏത് വരുന്നു? ഋതവുത്ത് വന്നു, പിന്നെ കാസസ്യ വന്നു, വിസർഗം വന്നു, മാധവ്. അതൊക്കെ അറിഞ്ഞിരിക്കുന്ന മാധവ് സ്മരതി, മാതാവിനെ സ്മരിക്കുന്നു, മാതൃസംബന്ധിയായി സ്മരിക്കുന്നു എന്നർത്ഥം. ഇവിടെ കർമ്മത്തിന്റെ ഉപേക്ഷയിലാണെങ്കിൽ കർമ്മസംയോഗിക്കുന്ന സൂത്രം കർത്തരീസും കർമ്മ. അവിടെ ഏത് വിഭക്തി വരും? കർമ്മണി തിരി. അത് വരുന്നില്ല. ഷഷ്ടി ശേഷേഷ് അങ്ങനെ മരണയുടെ കർമ്മം. ശിശു എന്ത് ചെയ്യുന്നു? കർത്തനിഷ്ഠ ക്രിയയ ആപ്തും ഇഷ്ടതമം കാരകം. ആ ക്രിയയിലൂടെ പ്രാപിക്കുന്നതിന് ഏറ്റവും ഇഷ്ടമായ കാരകം ആരാണ്? മാതാ. അങ്ങനെ ഇച്ഛാജ്ഞാനം കൃതി മൂന്നെണ്ണത്തിനാണ് വിഷയം വരുന്നത്. സ്മരണം എന്ന് പറയുന്നത് അത് എങ്ങനെ പറയുന്നിടത്ത്? മാതൃ വിഷയകജ്ഞാനം എന്ന് പറയുന്നിടത്ത്. അങ്ങനെ പറയണമെങ്കിൽ അത് പറഞ്ഞില്ലേ, അതെല്ലാം വരുന്നത് എങ്ങനെ എങ്ങനെയാ വരുന്നത്? അതൊക്കെ എങ്ങനെ തീരുമാനിക്കും? വിവക്ഷാതഹ കാരകാണി ഭവന്തി. എന്ത് വിവക്ഷയാണോ? ജ്ഞാന വിഷയത്വ വിവക്ഷയിൽ ആണെങ്കിൽ സപ്തമി വരാം, പക്ഷെ ഇവിടെ വരത്തില്ല. ഇവിടെ എന്തുകൊണ്ട്? സ്മരണയുടെ കർമ്മത്തെയാണ് പറയുന്നത്. അതുകൊണ്ട് അത് പറയുന്നത് ഏതോ ദഗസ്യ ഉപസ്കുരുതേ. ഇങ്ങനെ പിരിച്ച് ചിലടത്ത് ഏതോ ദഗസ്യ ഉപസ്കുരുത അങ്ങനെയും ഉണ്ട്, ഏതോ ദഗസ്യ ഉപസ്കുരുത. രണ്ടു തരത്തിലും വരാം. ഏതോ ദഗസ്യ ഉപസ്കുരുത ഈ കിടക്കുന്ന രീതിയിലാണെങ്കിൽ, പിരിച്ചെഴുതുകയാണെങ്കിൽ, ഒറ്റപ്പദമല്ലെങ്കിൽ ഏധസ് എന്ന് പറയുന്ന സകാരാന്ത നംസലിംഗമുണ്ട്. അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? അവിടെ എങ്ങനെയാ ദീർഘം വരുന്നത്? ജലജ പ്രകാരം എന്തുവരും? ദീർഘം വരും. നും വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? അതിന്റെ വൃത്തി എന്താണ്? ഇവിടെ നാന്തം ഉണ്ടാ? നുമ്മ വന്നാ നാന്തം ആവും. ഏത് ശബ്ദത്തിന് നുമ്മ എന്ന് കഴിഞ്ഞാൽ നാന്തം ആവും. സമയം തുടങ്ങുന്ന ഏതാംസി എന്ന് വരൂ. പദസഞ്ജയുണ്ടോ? ആ എങ്ങനെ? ശാന്തമഹത സംയോഗ സിപ്രകാരം എന്തോരും ഇവിടേക്ക് തീരുമെന്ന് ഏതാംസി എന്ന് പറയുന്നു. ഇനി ഏത ശബ്ദം എന്ന് പറയുന്ന അകാരാന്ത പുല്ലിംഗമുണ്ട്. ഏതഹ ഏതോ ഏതാഹ അകാരാന്ത പുല്ലിംഗമുണ്ട്, സകാരാന്ത നംസലിംഗമുണ്ട്. അകാരാന്ത പുല്ലിംഗം എന്നുള്ളതിന് ഭാഷ്യപ്രമാണം ആണ്. പക്ഷെ ലോകത്തിൽ സാറിന് ഉപയോഗിക്കുന്നത് സകാരാന്ത നംസലിംഗമാണ്. ഏത ശബ്ദം? അങ്ങനെ അർത്ഥം ഒന്നേ യഥേഥാംസി സമിദ്ധോഗ്നർ ഭസ്മസാത്പുരജ. അതുപോലെയാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പോ ഏഥ ഇവിടെ പിരിച്ചഴിയിരിക്കുന്നു. അപ്പോ ഇവിടെ ഏഥ എന്ന് പറഞ്ഞാൽ വിറക്. ദഗസ്യ ദഗം എന്ന് വെച്ചാൽ ജലം. ഉദകം ദഗം രണ്ടും പ്രയോഗിക്കും ജലത്തിന്. ദഗസ്യ ഉപസ്കുരുതേ. ഉപസ്കാരം എന്ന് വെച്ചാൽ ഗുണാധാനം. വിറക് ജലത്തിന് ഗുണത്തെ ആധാനം ചെയ്യുന്നു. പലതരത്തിൽ സംഭവിക്കാം. വിറക് അല്ലെങ്കിൽ തടി കഷ്ണം. ജലത്തിന് ഗുണത്തെ ആധാരം ചെയ്യുന്നത് എങ്ങനെയാണ്? കരിങ്ങാരി വെള്ളം തന്നെ എടുത്തളപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്. പിന്നെ ചില വിറക് വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് കഷായവും മറ്റും ഉണ്ടാക്കുമ്പോൾ പുളി വിറക് കൊണ്ട് കത്തിച്ചതിന് ഗുണമുണ്ട് എന്ന് പറയും. പിന്നെ അതല്ലാതെ കിണർ കുഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നെല്ലിപ്പല കയറ്റും. എന്തിനാണ്? വെള്ളം മധുരമായിരിക്കാൻ വേണ്ടി. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ഏതഹ ദഹസ്യ ഉപസ്കുരുത എന്നാണ്. വാസ്തവത്തിൽ ഇവിടെ എന്താണ്? വിറക് ജലത്തിന് ഗുണാധാനം ചെയ്യുകയാണ്. അപ്പൊ ഇവിടുത്തെ കർത്താവ് ആരാണ്? ക്രിയ എന്താണ്? ഉപസ്കരണം, ഗുണാധാനം ചെയ്യുക. എന്തിനെ ആണ് ഗുണത്തെ ചെയ്യുന്നത്? ദഹത്തെ. അപ്പൊ ദഹമെന്ന് പറയുന്ന ഇവിടെ എന്ത് കാരകമാണ്? ഏത് സൂത്രം? സൂത്രം സൂത്രമല്ലേ കർത്തരീസം കർമ്മ. അപ്പൊ ഏത് സൂത്രം പ്രവർത്തിക്കും? കർമ്മണി ദ്വിതീയാവുന്ന കഴിഞ്ഞാൽ അങ്ങനെ വരും. ഏതഹ ദഹം ഉപസ്കൃത, അതാണ് വേണ്ടത്. ഏതഹ ദഹം ഉപസ്കൃത എന്നാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? സംബന്ധ വീക്ഷയില് കർമ്മത്തിന്റെ വീക്ഷയില്ല, ദഹസംബന്ധിയായ ഒരു പ്രവൃത്തി, അത്രേ വീക്ഷയുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ഷഷ്ടി ശേഷേ ദഹസ്യാന്ന് ഷഷ്ടി വന്നു. കർമ്മത്തിന്റെ അവീക്ഷയില് ദഹസ്യാന്ന് ഷഷ്ടി വന്നു. ഇവിടെ അല്ല, അത് വേറെ, അത് ഉപകരിക്കുക, അത് വേറെ. ഇതിന് പ്രത്യേക പ്രതിയത്നോ ഗുണാധാനം, അതിന് പ്രത്യേക നിയമങ്ങളും സൂത്രങ്ങളും ഒക്കെ ഇവിടെ ഒരു ആത്മനിവേദം വരുന്നതിന് സൂത്രമുണ്ട്, സുട്ട് വരുന്നതിന് സൂത്രമുണ്ട്. അപ്പൊ ഇതൊരു പ്രത്യേക പ്രയോഗമാണ് ഉപസ്കൃതി. ആദാനം ചെയ്യാന്ന് വെച്ചാൽ അതി സമർപ്പിക്കുക. അത് ഉപസ്കൃതി എന്ന് പറയുന്നതിന്റെ അർത്ഥം ആ ക്രിയ, ക്രിയയുടെ അർത്ഥം പറയുകയാണ്. ആ ക്രിയ എന്താണെന്ന് പറയാം. സമ്പ്രദാനം എവിടെ ഉപയോഗിക്കുന്നത്? ദാനം ചെയ്യുന്നത്. അവിടെ ഏത് ധാതുവാണ്? ദാനി, ദാനം എന്നുള്ള അർത്ഥം പറയണം. ഇവിടെ അതല്ല. പിന്നെ ഒരാള് ദാനം എന്നുള്ള അർത്ഥത്തിൽ ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ ചതുർത്ഥി പ്രയോഗിക്കാം, പക്ഷെ ഇവിടെ അതല്ല. അങ്ങനെ വരുന്നിടത്തെല്ലാം മനസ്സിലായിക്കൊണ്ട് എന്താണോ വിവക്ഷയ്ക്കനുസരിച്ച് കാരകങ്ങൾ മാറി വരാം. എന്നാലും പൊതുവായൊരു നിയമമുണ്ട്, ഓരോരുത്തരും ഓരോന്ന് വീക്ഷിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. എന്തെങ്കിലും പറഞ്ഞിട്ട് എന്റെ വീക്ഷയെന്ന് പറഞ്ഞാൽ പറ്റില്ല. പൊതുവായൊരു നിയമത്തെ സ്വീകരിക്കുന്നു. അപ്പൊ ഏതോ എന്നുള്ള സന്ധി ഇവിടെ എങ്ങനെയാ വന്നത്? എങ്ങനെയാ വന്നു? ഏതിന്? ഏതിന്? ഏതിനാണ് ഏതസ്? ഏതസ്? അപ്പോ ഏതസ് എന്ന് പറയുന്ന എന്താ? പ്രാതിപതികം. അതിനെന്ത് വന്നു? ഇത് ഏതസ്, ഏതഹ എന്ന് പറയുന്ന സുബന്ധമാണ്. ഏതഹ എന്ന് പറയുന്ന സുബന്ധമാണോ എന്നുണ്ട്? ഏതവിടെ കർത്താവാണ്. അപ്പോ ഏതിനാണ് ഋത്വം എന്ന് പറയുന്നത്? ആ സകാരം ഏതിന്റെ സകാരം? അതെങ്ങനെ സുപ്പിന്റെ സകാരമാവും? ഏതിന് സുപ്പ് വരും? ഏതസ്സിൽ നിന്ന് സുപ്പ് വന്നാൽ എന്ത് സംഭവിക്കും? ദുഃഖം വരും. അപ്പൊ പിന്നെ സുപ്പിന്റെ സഹകാരം എവിടെ? ഇവിടെ ഇവിടെ അങ്ങ് അസ്ഥിത് പ്രഥമാന്തമല്ലേ? സുപ്പ് എവിടെയാ? ദുഃഖമായി കഴിഞ്ഞാ പിന്നെ ശേഷിക്കുന്ന ഏത്? അപ്പൊ പിന്നെ ഈ സഹകാരം ഏതിന്റെ? ഏതിന്റെ? ഏതസ്സിലെ സഹകാരം ഏതിന്റെ എന്നാ? ഏതിന്റെയാ? സുപ്പ് വന്ന് ലുക്ക് വന്നെന്ന് പറഞ്ഞു. പിന്നെ ശേഷിക്കുന്ന ഏത്? ആ അപ്പോ ഏതസ്സിന്റെ സഹകാരത്തിന് എന്തുവരും? സഹിഷ്ണു വന്നു, ഋത്വം വന്നു, പിന്നെ പശിച്ച ഉത്വം വന്നു, ഗുണം വന്നു, ഏതോ ദഗസ്യ എന്ന് വരും. ഏതോ ദഗസ്യ എന്ന് വരും. അല്ല, ഇവിടെ ഇവിടെ ദഗസ്യ എന്ന് പറഞ്ഞതിന് പേരെ ഇവിടെ ഉദഗസ്യ എന്നാണെന്ന് ഇരിക്കട്ടെ. ഇവിടെ എങ്ങനെയായിരിക്കും സന്ധി വരുന്നത്? ഏത ഉദഗസ്യ. അവിടെ സൂത്രം വരും ഭോഗോ പൂർവസയോ അശി. അതുകൊണ്ടാണ് ഇവിടെ ഏതോ ദഗസ്യ എന്ന് വിരിക്കുന്നത്. ഉദക ശബ്ദമാണെങ്കിൽ എങ്ങനെ വരും? ഏത ഉദഗസ്യ എന്ന് വരും. ഇനി ഇത് ഏത് ശബ്ദം അകാരാന്തമാണെങ്കിൽ എങ്ങനെ സന്ധി വരും? അകാരാന്തം ഉണ്ടല്ലോ ഏത ശബ്ദം. ഇപ്പൊ സകാരാന്തമായിട്ടാ എടുത്തത്. നമസ്കാരം. എങ്ങനെ? അതെങ്ങനെ ഒരു ഏതോന്നു? ആ ഏതാ എന്നുള്ളത് ഏതസ് എന്ന് വരുന്നു. ശേഷരു വന്നു. ആ സകാരം ഇവിടുത്തെ സുപ്പിന്റെ. ശേഷരു വന്നു, ഉത്വം വന്നു, ഗുണം വന്നു, ഏതോ ദിവസം. ഇനി ഏതോ ദഗസ്യ എന്ന് പറയുന്നത് ഒറ്റപ്പദമായിട്ടുണ്ട്. ഇങ്ങനെ കണ്ടതുകൊണ്ട് ഇത് രണ്ടു പദമാവണമെന്നില്ല. അങ്ങനെ എടുക്കുന്നു. സമാസം വരുന്നു. ദന്ദസമാസം വന്നു. ദകാന്നിരിക്കുന്നു. അവിടെ ഏതസ് ആണോ? ഏതസ് ദകാന്നിരിക്കുന്നിടത്ത് എന്ത് വരും? സന്ധി വന്നിട്ട് ഏതോ ദകം എന്ന് പറയുന്നു. ഏതസിന്റെ പ്രഥമായഗമനത്തിൽ ഏതഹ. അപ്പൊ ഏതശ്ച ദകം ച ഏതോദകം എന്ന് വരും. സകാരാന്തം. അവിടെ അകാരാന്തമാണെങ്കിലോ ഏതശ്ച ദകം ച എന്ന് വിധിച്ചു കഴിഞ്ഞാൽ സമാസം വരുമ്പോ ഏത ദകം എന്നിരിക്കും. ഏതോദകം എന്ന് വരൂ. ഏതാ ദകവും ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ആത്മഗുണം വരും? വരത്തില്ല. അപ്പൊ അവിടെ ഏതശ്ച സകാരാന്തം ദകവും ഇരിക്കുമ്പോ വരുന്നു. ഇനി അകാരാന്തമാണെങ്കിൽ ഏതശ്ച ഉദകം ചേർന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അകാരാന്തമാണെങ്കിൽ ഏത ഉദകം. ഗുണം വന്നിട്ട് ഏതോദകം. അങ്ങനെ പലതരത്തിൽ വരാം. ഒറ്റപ്പദമായിട്ടും വരാം ഏതോദകസ്യ. അപ്പൊ അത് എന്താവും? ഇതൊറ്റപ്പദമാണെങ്കിൽ ഏതോദകസ്യ ഉപസ്കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമ ഏതോദകസ്യ ഉപസ്കൃതേ. അവിടെ കർത്താവ് ആരാകും? രാമൻ ഏതോദകത്തെ എന്ന് വെച്ചാൽ വിറകിനെയും ജലത്തെയും ശുദ്ധിയാക്കുന്നു എന്നാണ്. വിറകിനെയും ജലത്തെയും ശുദ്ധിയാക്കുന്നു രാമ. അത് ഒറ്റപ്പദമായി വന്ന സമാസം വന്നു കഴിഞ്ഞാൽ ഏതോദകം ഉപസ്കൃതി. പക്ഷെ അവിടെ കർമ്മത്വന്റെ വിവക്ഷയില്ല. അതുകൊണ്ട് ഏതോദക സംബന്ധിയായ ഒരു ശുദ്ധീകരണമാണ്. അപ്പോ ഏതോദകസ്യ എന്ന് വരും. ഒറ്റപ്പദം സമാസം ചെയ്യുമ്പോൾ എന്തുവരും? ഒറ്റപ്പദം. എന്താണ്? വിറകും ജലവും കൂടെ ചേർന്നിട്ട് എന്തായി? ഒന്നായി. രണ്ട് കർമ്മമല്ല ഇവിടെ. സമാസത്തിൽ വരുമ്പോൾ എന്ത് വരുന്നു? ഒറ്റ കർമ്മം ഏതാണ്? ഏതോതകം എന്ന് വെച്ചാൽ രണ്ടിനെയും, പദം ഒന്നേ ഉള്ളൂ. ഏതോതകം എന്ന് പറയുന്ന ഒറ്റപ്പദം, അതുകൊണ്ടാണ് വേറെ ഒരു കർത്താവ് വേണ്ടി വരുന്നത്. സഹ ഏതോതകം ഉപസ്കുരുതേ, അല്ലെങ്കിൽ ഏതോതകസ്യ ഉപസ്കുരുതേ. അത് സമാസം വരും, അങ്ങനെ പിരിക്കുമ്പോൾ എന്തോ വരും? അത് സമാസം, രണ്ട് പദമല്ല ഒറ്റപ്പദമാവും. അപ്പോ ഉപസ്കൃതി എന്ന് പറയുന്നതിന് ഓരോന്നിനോടും പ്രത്യേകം പ്രത്യേകം അന്വയിക്കുന്നു. ഏത ഉപസ്കൃതി ഉദകം ഉപസ്കൃതി എന്ന് ഒരു ക്രിയ പ്രത്യേകം പ്രത്യേകം ഓരോ കർമ്മത്തിനോട് അന്വയിക്കണം. ഇവിടെ അതല്ല, ഇവിടെ ഒറ്റപ്പദമാണ് ഏതോ ഉദകം, അല്ലെങ്കിൽ ഏതഹ തകസ്യ ഉപസ്കുരുതേ, രണ്ടു തരത്തിലും. ഏതസഹ എങ്ങനെ വരും? ഏത കർത്താവാണ്, അപ്പൊ എങ്ങനെ വരും? ഏതഹ ദഗസ്യ, ഏത വിറക് കർത്താവായി ദഗത്തെ ശുദ്ധിയാക്കുന്നു, അല്ലെങ്കിൽ രണ്ടിനെയും ഏതോ ദഗത്തെ ശുദ്ധിയാക്കുന്നു ആര്? രാമ. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പൊ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് ഇപ്പൊ അകത്ത് എഴുതി എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല, ചേർത്ത് എഴുതുന്നതിനും കാര്യമില്ല, നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഏതഹ ദഗസ്യ എന്നാണ് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ ഏതം കർത്താവ് ദഗം കർമ്മം, അതിന് ഒരു പദമായിട്ട് എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും, ഏതോദകം ഏതോദകസ്യ ഉപസ്കുരുതേ, അപ്പൊ കർത്താവ് വേറെയാവും. അടുത്ത് ഭജേ ശംഭോഹോ ചരണയോഹോ, ഇവിടെ ആരാണ് കർത്താവ്? അഹം ഭജേ, ഭജതേ ഭജേതേ ഭജന്തേ, അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു. ശംഭോഹോ ചരണയോഹോ, ശംഭുവിന്റെ ചരണങ്ങള്. ഇപ്പൊ ഭജനം എന്ന് പറയുന്ന ക്രിയ, ആ ക്രിയയുടെ കർമ്മം എന്തായി? ചരണം. അപ്പോ കർമ്മസഞ്ജ ഏതിന് വരും? ചരണത്തിന്. സൂത്രം ഏത്? കർത്തരീസും കർമ്മ വരുമ്പോ ഏത് ഏത് വ്യക്തി വരും? അപ്പൊ ചരണവും ചരണവും ഭജേ, അഹം ചരണവും ഭജേ എന്നാണ്. പക്ഷെ ഇവിടെ ആ വിവക്ഷയല്ല, കർമ്മത്തിന്റെ വിവക്ഷയല്ല, ചരണസംബന്ധിയായ ഭജനം എന്നുള്ളതാണ്, ഞാൻ ഭജിക്കുന്നു എന്നാണ്. കർമ്മത്തിന്റെ വീഴ്ചയില്ല എന്നർത്ഥം, വീഴ്ചയില്ലെങ്കിൽ പിന്നെ വരുന്നത് സംബന്ധമാണ്. അപ്പൊ അവിടെ എന്തുവരും? ഷഷ്ടി ശേഷി ചരണയോഹോ, ചരണസ്യ ചരണയോഹോ, ചരണാനാം രണ്ടെണ്ണമുള്ളതുകൊണ്ട് ചരണയോഹോ. ഈ ശംഭോഹോ എന്ന് പറയുന്നതും ഷഷ്ടി തന്നെയാണ്, പക്ഷെ ഇവിടെ ഇപ്പൊ ഉദാഹരണം ഏതാണ്? ചരണമാണ്. ശംഭോഹോ എന്ന് പറയുന്നത് ചരണവുമായിട്ട് അന്വയിക്കുമ്പോൾ ഇവിടെ ശംഭോഹോ എന്ന് പറയുന്നതിൽ ഷഷ്ടി വരുന്നത് ഷഷ്ടി ശേഷി. അവിടെ ശംഭുവിന്റെ അവയവങ്ങളാണ് ചരണം. അപ്പൊ അവയവ അവയവി സംബന്ധത്തിൽ എന്ത് വരുന്നു? അവിടെ ഷഷ്ടി വരുന്നു. അത് വേറെ, അതിവിടെ ഇപ്പൊ ഉദാഹരണമല്ല. ഇവിടുത്തെ ഉദാഹരണം കർമ്മത്തിന്റെ അവവക്ഷയിൽ എങ്ങനെ ഷഷ്ടി വരുന്നു എന്നാണ്. അപ്പൊ കർമ്മമായിരിക്കുന്ന ഇവിടെ ചരണമാണ്, അപ്പൊ അതിന്റെ അവവക്ഷയിൽ എങ്ങനെ വരുന്നു? ഷഷ്ടി വന്നു. നമ്മൾ അർത്ഥം പറയുമ്പോൾ എങ്ങനെ പറയും? ശംഭുവിന്റെ ചരണങ്ങളെ ഭജിക്കുന്നു എന്ന് തന്നെ ഷഷ്ടിയുടെ അർത്ഥമാണ് പറയുന്നത്. ശരിക്കും അവിടെ ചരണങ്ങളെ ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചരണങ്ങൾ അവിടെ കർമ്മമാണ്, പക്ഷെ എന്റെ വീഴ്ചയില്ലാത്തതുകൊണ്ട് ചരണയോഹോ സൃഷ്ടി പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് ചില പ്രധാനപ്പെട്ട സൂത്രങ്ങളും മാർത്തിയങ്ങളും. ഇതിനകത്ത് വരാത്തത് നമ്മൾ സാധാരണ പ്രയോഗത്തിൽ വരുന്നത്. ഉപ എന്ന് വെച്ചാൽ സമീപ, ശ്ലേഷം എന്ന് വെച്ചാൽ ചേർച്ച. അപ്പൊ ഈ സമീപത്തിരിക്കുന്നതിനെ ഒരു സപ്തമീപക്തി, ശ്ലേഷം ചേർന്നിരിക്കുന്നതിന് സപ്തമീപക്തി എന്നുള്ള രണ്ടർത്ഥവും ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് കിട്ടുന്നത്? അത് ഒറ്റ വാക്കിൽ നിന്നാണ് കിട്ടുന്നത്? ഉപശ്ലേഷം എന്ന് പറഞ്ഞാൽ സാമീപ്യം, രണ്ടും കൂടെ ചേർത്ത് ഒരർത്ഥം വരെ സാമീപ്യം. ഉപശ്ലേഷം ശ്ലേഷം മാത്രമല്ല, ഉപശ്ലേഷം എന്ന് വെച്ചാൽ അതിന്റെ അത്യന്ത സാമീപ്യത്തെ കാണിക്കാൻ വേണ്ടി ആണോ. ശ്ലേഷം എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നുള്ളതാണ്. പക്ഷെ ഉപശ്ലേഷം എന്ന് പറയുമ്പോൾ അത്യന്ത സാമീപ്യം, ആ സാമീപ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപശ്ലേഷം എന്ന് പറയും. അങ്ങനെ ഒരർത്ഥം പറയാം. അല്ലെങ്കിൽ ഉപശ്ലേഷം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? സംയോഗാദി സംബന്ധം എന്നും പറയാം. പക്ഷേ ഉപശ്ലേഷം എന്ന് പറയേണ്ടി വന്നത് എന്താണ്? ഈഗോ എണച്ചി എന്ന് പറയുന്നിടത്ത് അച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് സംയോഗ സമവായ ശബ്ദങ്ങളിൽ സംയോഗ സമവായാദി സംബന്ധങ്ങൾ വരത്തില്ല. ഒരു ശബ്ദത്തിന് വേറൊരു ശബ്ദം അധികരണമാകത്തില്ല. അപ്പൊ പിന്നെ ഇവിടെ സംബന്ധം എന്ന് പറയുന്നത് സാമീപ്യമേ ഉള്ളൂ. അപ്പൊ ഒരു ശബ്ദത്തിന്റെ സമീപത്തിൽ മറ്റൊന്ന് ഉച്ചരിക്കുക. അതുകൊണ്ട് തന്നെ ഭാഷകാരൻ സംഹിതാധികാരം ആവശ്യമില്ല എന്ന് പറയും. ഉപശ്ലേഷം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് കിട്ടും? ഒരു ശബ്ദത്തിന്റെ അടുത്ത് മറ്റൊരു ശബ്ദം ഒന്ന് കിട്ടും, അത് തന്നെ സംഹിത. അതുകൊണ്ട് സംഹിതാധികാരത്തെ പ്രത്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഭാഷകാരൻ, നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അച്ചി സപ്തമി ഉപയോഗിച്ച് ഇക്കിന്റെ സമീപത്തിലെന്ന് കിട്ടും. ഇക്കഹ എന്ന് പറയുന്നതിന് ഷഷ്ടി ഉപയോഗിച്ചുകൊണ്ട് എന്ത് കിട്ടും? ഷഷ്ടി ഉപയോഗിച്ചുകൊണ്ട് എന്ത് കിട്ടും? സ്ഥാനി എന്ന് കിട്ടും. എണ്ണം എന്ന് പറയുന്നത് പ്രഥമ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കിട്ടും? ആദേശം എന്ന് കിട്ടും. അത് ആദേശമാണെന്ന് കിട്ടും. അപ്പോൾ അച്ചി എന്ന് പറയുമ്പോൾ സാമീപ്യം കിട്ടും. അപ്പോൾ ഇക്കിന്റെ സമീപത്തിലുള്ള അച്ചെന്ന് കിട്ടും. ഇക്കിന്റെ സമീപത്തിലിരിക്കുന്ന അച്ഛൻ, ഇക്കിന്റെ സമീപം എന്ന് പറയുമ്പോൾ ഇക്കിന്റെ സമീപം പൂർവമാകാം, വർണ്ണങ്ങൾ തമ്മിൽ രണ്ട് സംബന്ധമേ വരും. ഒന്നുകിൽ അത് പൂർവം അല്ലെങ്കിൽ പരം. അപ്പൊ ഇവിടെ അച്ഛ പരമെന്നുള്ളത് എങ്ങനെ കിട്ടും? തസ്മിനെ നിർദ്ദിഷ്ടെ പൂർവസ്യാന്നുള്ളതുകൊണ്ട് പരമെന്നും കിട്ടും അച്ഛൻ. അപ്പൊ പറയും അച്ഛി ഉപശ്ലിഷ്ടസ്യ ഇകഹ എണസ്യാ, അച്ഛ ഉപശ്ലിഷ്ടമായിരിക്കുന്ന ഇക്കിന് എണ്ണ വരുന്നു. എന്താണ് എന്താ എടുത്താൽ എന്താ കുഴപ്പം? ആ ഒന്നായിട്ട് തന്നെ എടുക്കുന്നു. ഉപശ്ലിഷ്ടം ഒരു വാക്കല്ലേ? ഉപ എന്ന് പറയുന്ന ഒരു വാക്കല്ല ഉപശ്ലിഷ്ടം എന്ന് പറയുന്നു. ആണ് അച്ചി ഉപശ്ലിഷ്ടസ്യ ഇക എൺസ്യാ എന്നാണ് ഭാഷകാരം പറഞ്ഞിരിക്കുന്നത്. അച്ചുപശ്ലിഷ്ടസ്യ ഇക എൺസ്യാ, അച്ചുപശ്ലിഷ്ടമായിരിക്കുന്നു, അച്ച് ചേർന്നിരിക്കുന്ന ഇക്കിന് എണ്ണ വരുന്നു. സാമീപ്യം, സാമീപ്യം എന്ന് പറയുന്ന ഒരു സംബന്ധം, മറ്റൊന്ന് അതെന്തിനു വേണ്ടി പറഞ്ഞു സാമീപ്യം? എന്തിനുവേണ്ടിയാ പറഞ്ഞു? ശബ്ദങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. സംയോഗാദി സംബന്ധം പറഞ്ഞു, കടേ ആസ്തേ എന്ന് പറഞ്ഞു. പിന്നെ സ്ഥാല്യാം പദ്ധതി സംയോഗാദി സംബന്ധത്തിന് വേണ്ടി പറഞ്ഞു. എങ്ങനെ അതുകൊണ്ടാണ് ഉപശിഷ്ടം എന്നുള്ളതിന് എന്താ അർത്ഥം കൊടുത്തത്? സംയോഗം സമവായ സംബന്ധം, പൊതുവേ ഉപശിഷ്ടം എന്ന് വെച്ചാൽ സംബന്ധം എന്നുള്ള അർത്ഥം, ഉപശ്ലേഷം എന്ന് വെച്ചാൽ സംബന്ധം. ഉപശ്ലേഷത്തിന്റെ അർത്ഥമാണ് എന്ത്? സംബന്ധം. എന്ത് സംബന്ധം? സംയോഗാദി സംബന്ധം. പക്ഷെ അതുകൊണ്ട് വർണ്ണത്തില് പോരാ. അതുകൊണ്ട് ഉപശിഷ്ടത്തിന് വേറെ അർത്ഥം കൊടുത്ത എങ്ങനെ സമീപ്യം. പിന്നെ ഇങ്ങനെയല്ല എന്തർത്ഥം വേണമെന്നാ നിങ്ങളുടെ അഭിപ്രായം? അന്നാര് പറഞ്ഞു? നിങ്ങളുടെ. അപ്പൊ നിങ്ങൾ വ്യാകരണത്തിന് ഭാഷ എഴുതണം. നമുക്കൊക്കെ അങ്ങനെ എഴുതാം, അത് എഴുതുന്നതാണ് ഓരോരുത്തരുടെ കഴിവ്. എഴുതണം. ഇവിടെ അകഥിതം ചാന്ന് പറയുന്ന സൂത്രം, അതിന്റെ വ്യാഖ്യാനം എടുക്കണം. സിദ്ധാന്തമുദിയിലെ വ്യാഖ്യാനം നിങ്ങളുടെ ഇപ്പൊ അല്ലെങ്കിൽ ഇവിടെ എടുത്താലും മതി. ഈ സാധനത്തിൽ അകഥിതം ചാന്ന് പറയുന്ന സൂത്രം ഇപ്പൊ എല്ലാവർക്കും കാണാമല്ലോ. അതിന്റെ വ്യാഖ്യാനം നമ്മളിതിൽ കൂടുതൽ പ്രയോഗത്തിൽ വരുന്നത് മാത്രമേ നോക്കുന്നുള്ളൂ, എല്ലാം പഠിക്കുന്നില്ല. അത്യാവശ്യം പ്രയോഗത്തിൽ വരുന്നു. ആകതിതഞ്ച് അതിൻ്റെ അടുത്ത് പോയേ. വ്യാഖ്യാനമല്ല മൂലം, അടുത്ത് വ്യാഖ്യാനം വേണ്ട. അടുത്ത പേജ്, അതിൻ്റെ അടുത്ത പേജ്, അതിൻ്റെ അടുത്ത പേജ്, അടുത്ത്. അതെ, അവിടെ ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. അകർമ്മകധാതുഭിർ യോഗേ ദേശ കാലോ ഭാവോ ഗന്ധവ്യോ അധ്വാച കർമ്മസഞ്ജകൈതി വാച്യം. ഇത് ആവശ്യം വരുന്നതാണ് പലയിടത്തും ഈ വാർത്തികം. അകർമ്മകധാതുഭിർ യോഗേ എന്ന് പറഞ്ഞാൽ എന്താണ്? അകർമ്മക ധാതുക്കളോട് അന്വയിക്കുമ്പോ, യോഗം എന്ന് വെച്ചാൽ അന്വയിക്കുമ്പോ, ദേശ കാല ഭാവോ ഗന്ധവ്യോ അധ്വാച കർമ്മസഞ്ജകൈതി വാച്യം. ദേശം, കാലം, ഭാവം. ഭാവം എന്ന് വെച്ചാൽ ക്രിയ. ഗന്ധവ്യോ അധ്വാ ദൂരം ഉദ്ദേശിച്ചിട്ടാണ്. കിലോമീറ്റർ, മൈൽ എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ ഗന്ധവ്യോ അധ്വാ. ഗന്ധവ്യമായിരിക്കുന്ന വെച്ചാൽ ഗമിക്കേണ്ടത്, അധ്വാ എന്ന് വെച്ചാൽ വഴി. ഗന്ധവ്യ അധ്വാ എന്ന് പറയുമ്പോൾ എന്തായി? ദൂരം, ദൂരത്തെ കുറിക്കുന്ന ശബ്ദങ്ങൾ, പ്രവശം, യോജനം തുടങ്ങിയ ശബ്ദങ്ങൾ. ഭാവം എന്ന് പറഞ്ഞാൽ ക്രിയയാണ്, പക്ഷെ ഇവിടെ ക്രിയയുടെ അധികരണമായ കാലം എന്നിടുന്നു. ഇതിനെല്ലാം കർമ്മസജ്ഞകൈതി വാച്ച്, ഇതിനെല്ലാം കർമ്മസജ്ഞയെ വിധിക്കുകയാണ്. കർമ്മസജ്ഞയെ വിധിക്കുന്ന സൂത്രം നമ്മൾ ഏതാ പഠിച്ച്? ഇത് കർമ്മസജ്ഞയെ വിധിക്കുന്ന വാർത്തികമാണ്. കർമ്മസജ്ഞ വിധിക്കുന്ന വേറെ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അകഥിതഞ്ച, അതും കർമ്മസംജ്ഞ വിധിക്കുകയാണ്. അപ്പൊ ഇതിനു പറയുന്നത്, പക്ഷെ ഇത് എവിടെയായിരിക്കണം? അകർമ്മക ധാതുക്കളുടെ അവിടെ അന്വയിക്കുന്ന ശബ്ദങ്ങളായിരിക്കണം. അതിൽ ദേശം, അകർമ്മക ധാതുക്കളോട് അന്വയിക്കുന്ന ദേശം. ദേശം എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ എടുക്കേണ്ടത് കൊല്ലം, തിരുവനന്തപുരം, കരുനാഗപ്പള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ് ദേശം. എന്നുവെച്ചാൽ ഏതെങ്കിലും ദേശത്തിന്റെ പേരായിരിക്കും. കുരൂൺ എന്ന് പറയുന്നത് കുരുക്കൾ നിവസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കുരൂൺ എന്ന് പറയുന്നത്. മലയാള നാടെന്നൊക്കെ പറയുന്ന പോലെ മലയാളികൾ താമസിക്കുന്നത് മലയാള നാട്, തമിഴർ താമസിക്കുന്നത് തമിഴ്നാട് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ കുരുദേശം. അവിടെ കുരൂൺ സോപിത്തി, ഇവിടെ ആരാണ്? രാമഹ കുരൂൻ സോപിതി, രാമൻ കുരുഷു സോപിതി എന്നാണ്. ശരിക്കും രാമൻ ഉറങ്ങുന്നു. എവിടെ ഉറങ്ങുന്നത്? കുരു ദേശത്ത്. കുരു എന്ന് പറയുന്ന ആ ദേശത്താണ് അയാൾ ഉറങ്ങുന്നത്. പക്ഷെ ഇവിടെ സ്വപിതി എന്ന് പറയുന്നത് നിഷ്വപ് ശയ, ഉറങ്ങുക, അകർമ്മക ധാതുവാണ്. ആ അകർമ്മക ധാതുവിന്റെ യോഗം വന്നു കുരുദ്വേഷം. കുരുദ്വേഷം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഇവിടെ എന്താണ്? എന്താണ്? അധികരണമാണ്. ഏത് സൂത്രപ്രകാരം? ആധാരോ അധികരണം. ആധാരമാണ്, ഉറങ്ങുന്നതിനുള്ള ആധാരമാണ്. അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോ അധികരണം വന്നു കഴിഞ്ഞാൽ സൂത്രം വരും, സപ്തമി അധികരണം വെച്ചാ കുരുഷു എന്ന് വരണം. പക്ഷെ അകർമ്മക ധാതുവിന്റെ യോഗത്തിൽ കുരുശബ്ദത്തിൽ എന്ത് വന്നു? കർമ്മസംജ്ഞ വന്നായ സൂത്രം വരും, കർമ്മണി ദ്വിതീയ വന്നിട്ട് കുരൂൺ. ദേശവാചക ശബ്ദങ്ങൾ പൊതുവെ ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്, ഏകവചനത്തിലല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ദേശപ്പേരുകൾ, അതുകൊണ്ടാണ് കുരു എന്ന് വന്നത്. കുരുദേശത്ത് രാമൻ ഉറങ്ങുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ അകർമ്മക ധാതുവിനോട് അന്വയിച്ചതുകൊണ്ട് ഇവിടെ കർമ്മണി ദ്വിതീയ വന്നിട്ട് എന്ത് ചെയ്തു? കുരൂൺ. ദേശവാചകം ബഹുവചനമായിരിക്കും. ഇത്തരം ശബ്ദങ്ങൾ ഏകവചനത്തിൽ ഉപയോഗിക്കാറില്ല. എങ്ങനെ? കുരുഹു, കുരു, കുരവഹ, അങ്ങനെയില്ല. പിന്നെയോ കുരവഹ, കുരൂൺ, കുരുഭി, കുരുഭ്യ, കുരൂണാം, കുരുഷു, ബഹുവചനം മാത്രമേ കാണൂ ദേശവാചക ശബ്ദമായതുകൊണ്ട്. പക്ഷെ ഇനി അവിടെയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയണമെങ്കിൽ കുരു, കുരു, കുരവഹ, കുരുദേശത്തുള്ള ആൾക്കാർ ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചനത്തിലും ഉപയോഗിക്കാം. പക്ഷെ ദേശവാചകമായി വരുമ്പോൾ ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നു. കുരുവിൻ സ്വപിതി, അത് ദേശത്തിന്, ദേശമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു സ്ഥലപ്പേരുകൾ. പക്ഷെ ഗ്രാമേ സ്വപിതി എന്നേ പറയത്തുള്ളൂ, ഗ്രാമം സ്വപിതി എന്ന് പറയത്തില്ല. നഗരേ സ്വപിതി എന്ന് പറയും, നഗരം സ്വപിതി എന്ന് പറയത്തില്ല. എന്തുകൊണ്ട്? അത് ദേശവാചകമല്ല, പൊതു ആണ്. ഗ്രാമം നഗരം നിങ്ങളൊക്കെ പറയുന്നത് പ്രതിവർ സ്ഥലത്തിന്റെ പേരല്ല. കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് ഗ്രാമമാണ്. പക്ഷെ കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് എന്താണോ, ആ ഗ്രാമത്തിന്റെ പേരാണ്. ഇപ്പൊ ഗ്രാമം എന്ന് പറയുന്നത് ഗ്രാമത്തിന്റെ പേരെന്ന് പറയുന്നു, നഗരം എന്ന് പറയുന്നു നഗരത്തിന്റെ പേരെന്ന് പറയുന്നു, വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അനേക നഗര ഗ്രാമങ്ങൾ കൂടിച്ചേർന്നാണ്. അങ്ങനെ അനേക ഗ്രാമങ്ങൾ കൂടിച്ചേർന്നിരുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കുരുവിൻ സ്വപിതി. അതേസമയം ഗ്രാമേ രാമഹ ഗ്രാമേ സ്വപിതി, രാമഹ നഗരേ സ്വപിതി, അങ്ങനെ പ്രയോഗിക്കുന്നു. അതൊക്കെ പ്രയോഗത്തിലൂടെ സിദ്ധമായതാണ്, അതിന് നിയമങ്ങളുണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുരുവിൻ സ്വപിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരു എന്ന് പറയുന്ന അധികരണമാണ്. പക്ഷെ ഇവിടെ കർമ്മസഞ്ജ വിധിച്ചുകൊണ്ട് കർമ്മണി ദ്വിതീയ, കർമ്മണി ദ്വിതീയ വന്നു എന്ന് വിചാരിച്ചത് അധികരണമാകാതിരിക്കത്തില്ല. ദേശം എന്ന് പറയുന്നത് ഉറങ്ങുന്നവനെ സംബന്ധിച്ച് എന്താണ്? അധികരണം തന്നെയാണ്. പക്ഷെ പ്രയോഗത്തിൽ അപ്പൊ ആ വ്യത്യാസം വരുന്ന ഇവിടെ ആ രൂപത്തില് വ്യത്യാസം വരുന്നു. ആ നമ്മൾ പറയുമ്പോ എങ്ങനെ പറയും, അവൻ കുരുവിനെ ഉറങ്ങുന്നു എന്ന് പറയും, അതോ കുരുദേശത്തുള്ള ഉറങ്ങുന്നു എന്നേ പറയും? അത് തന്നെയാണ് അവിടെ. പക്ഷെ കർമ്മം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? കർമ്മണി ദ്വിതീയാ, അങ്ങനെ വരുന്നു. അത് ദേശത്തിന്. അടുത്ത് കാലത്തിന് എന്താണ്? മാസം ആസ്ഥേ എന്നാണ്. ആസ്ഥേ എന്ന് പറഞ്ഞാൽ ആസുപ്രവേശിനി, ആസ്ഥേ ഇരിക്കുന്നു, ഒരു മാസം ഇരിക്കുന്നു, എന്തിരിക്കുന്നു? നിരാഹാര സത്യാഗ്രഹം എന്ന് വെച്ചോളൂ. തൽക്കാലം ഒരു മാസം ഇരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? മാസം എന്ന് പറയുന്നത് കാലമാണ്, കാലവാചക ശബ്ദമാണ്. അവിടെ അകർമ്മകധാതുവാണ് ദാസ്ഥേ. അകർമ്മധാതുക്കളെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിനൊക്കെ മുമ്പ് ഒന്ന് രണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ക്രിയാപദം കർത്തൃപദേന യുക്തം അപേക്ഷതേ യത്ര കിമിത്യപേക്ഷ. ശേഷസ്തോദാത് അകർമ്മകസ്ഥ. ഒന്നുകൂടെ ഉണ്ട്, എന്താണ്? ധാതുക്കൾ ലജ്ജാസത്ത സ്ഥിതി ജാഗരണം വെടുതി ക്ഷയഭയ ജീവന മരണം ശയന ക്രീഡ രുചിദീപ്ത്യർത്ഥം ധാതുഗണം തം അകർമ്മകം. ഇതൊക്കെ ഓർത്ത് വെച്ചിരുന്നാ നല്ലത്. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ആസ്ഥ എന്ന് പറയുന്ന അകർമ്മധാതുവാണ്. മാസം, ഒരു മാസം മുഴുവൻ ഇരിക്കുന്നു. മാസം എന്ന് പറയുന്ന വാസ്തവത്തിലുള്ള ഇരിപ്പിന്റെ എന്താണ്? അധികരണമാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? അകർമ്മക ധാതു യോഗേ ദേശകാലം. മാസം മുഴുവൻ ഇരിക്കുന്നു എന്ന് പറയുന്നു. മാസം എന്ന് പറയുന്നത് കാലം. കാലം എന്ന് പറയുന്നത് എന്താണ്? തർക്കത്തിൽ എന്താ പിടിച്ചിരിക്കുന്ന കാലത്തെ കുറിച്ച്? സർവാധികരണമാണ് കാലം. സർവത്തിനും അധികരണമാണ് കാലം. അതുകൊണ്ട് മാസം എന്ന് പറയുന്നത് എന്തായി? ഇരിക്കുന്നവന് അധികരണമായി. സർവാധികരണ കാലം എന്നാണ്. സർവത്തിനും അധികരണമായിരിക്കുന്നതാണ് എന്ത്? കാലം. അപ്പോ അവിടെ എന്ത് ചെയ്തു? ഇവിടെ പക്ഷെ എന്ത് ചെയ്തു? അകർമ്മക ധാതുവിന്റെ അന്വയം മാസത്തിനോട് വന്നു കഴിഞ്ഞാൽ അകർമ്മക ധാതുവ യോഗയെ ദേശകാല. കാലം എന്ന് പറയുന്നത് അതിനെന്ത് വന്നു? കർമ്മസഞ്ജ വന്നു കഴിഞ്ഞാൽ സൂത്രം പ്രവർത്തിക്കും. കർമ്മണി ഇവിടെ കർമ്മസഞ്ജ വിധിക്കുന്ന സൂത്രം ഏതാണ്? അകർമ്മക കർത്തൃയുക്തം കർമ്മ അല്ല. അങ്ങനെ നിങ്ങൾ അബദ്ധം പറയും എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അകർമ്മക ധാതുവർ യോഗേ ദേശകാല ഭാവു എന്തോ അധ്വാ കർമ്മസഞ്ജകൾ. ഗോദോഹം ആസ്ഥേ. ഗോദോഹം എന്ന് വെച്ചാൽ പശുവിനെ കറക്കുന്ന ക്രിയ, അതാണ് ഗോദോഹം. അത് ക്രിയ എന്നുള്ള അർത്ഥമൊക്കെ നമ്മളത് പഠിക്കുമ്പോൾ കിട്ടും, എങ്ങനെയാണ് ക്രിയാർത്ഥം വരുന്നത്. അക്രിയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ആ ഗോദോഹന ക്രിയ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന ആ സമയം അത്രയും കാലം ഇരിക്കുന്നു. ആരിരിക്കുന്നു? പാല് വാങ്ങാൻ വന്നവൻ അവിടെ ഇരിക്കുന്നു. കറന്നല്ലേ പാല് കിട്ടത്തുള്ളൂ. അപ്പൊ ഗോദോഹം ആസ്ഥേ. കറവക്കാരനും ആ ഗോദുക് ഗോദോഹം ആസ്ഥേ. ഇവിടെ വാസ്തവത്തിൽ കാലം തന്നെ. പക്ഷെ മുമ്പ് പറഞ്ഞതിനും വ്യത്യാസമുണ്ട്. കാലം എന്ന് പറയുന്നതുകൊണ്ട് മാസം സംവത്സരം തുടങ്ങിയതിനെ എടുക്കാവൂ, അതിനെ എടുക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഒരു ക്രിയയുടെ അധികരണമായ കാലം. അത് മാസം സംവത്സരം എന്നുള്ള പദങ്ങളിവിടെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെയോ ഗോദോഹനകാലം അത്രയും സമയം ഇരിക്കുന്നു എന്നാണ്. അപ്പൊ അവിടെ ഭാവം എന്ന് പറയുന്ന ക്രിയയാണെങ്കിലും അതാണ് നേരത്തെ പറഞ്ഞ ക്രിയയുടെ അധികരണമായിരിക്കുന്ന കാലത്ത് എടുക്കണം ഇവിടെ. അപ്പൊ ഗോദോഹകാലം ആസ്ഥേ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആ സുപവേശിനി എന്ന് പറയുന്ന ധാതു അകർമ്മ ധാതുവാണ്. അതിന്റെ യോഗത്തിൽ ആരാണ്? രാമഹ ഗോദോഹം ആസ്ഥേ. അവിടെ കർമ്മസഞ്ജ വിധിച്ചു. കർമ്മണി വിദ്യാവുന്നു. അത് പശുവിനനുസരിച്ചിരിക്കും. വിദേശത്തുനിന്നുള്ള പശുവാണെങ്കിൽ അതിന്റെ സമയം മാറും. നാടൻ പശുവാണെങ്കിൽ കുറയും. ആ അത് അളവാണ്, അനിശ്ചിതം. കാരണം അതൊരു സ്വപ്നയാണ്. ഇത് സ്വപ്നയല്ല. വീതി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് അതിന്റെ വ്യുത്പത്തി പറഞ്ഞത്? അതിന്റെ അന്ന് പഠിപ്പിച്ചപ്പോ പറഞ്ഞ എന്താണ്? ലവ്യൂതി. ഗവ്യൂതി എന്താ പറഞ്ഞത്? ആ എന്ന് പറഞ്ഞ യുയന്തേ മിശ്രിയന്തേ, ഏതുവരെയാണോ ശബ്ദം കേൾക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഗവ്യൂതി ശബ്ദം വരുന്നത്. അതൊരു സപ്ഞയാണ്. ഇതങ്ങനെയല്ല, ഇത് ആ കറക്കുന്ന സമയത്തെ പറയാണ്. ബോധോഹം മാസത്തെ അടുത്ത് ഗന്ധവ്യോ അധ്വാ എന്ന് പറയുന്നു വഴി. വഴി എന്ന് പറയുമ്പോൾ, അധ്വാ എന്ന് പറയുമ്പോൾ ഇവിടെയും എന്താണ് എടുക്കേണ്ടത്? ആ വഴിയുടെ ദൂരത്തെ എടുക്കണം. എങ്ങനെ? ക്രോശം, യോജനം തുടങ്ങിയ ശബ്ദങ്ങൾ. ബാലഹ ക്രോശം ആസ്ഥേ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഖഗഹ ക്രോശം ആസ്ഥേ, ശ്വാനഹ ക്രോശം ആസ്ഥേ. ആ ഒരു എന്താണ്, ഒരു ക്രോശം ദൂരം ഇരിക്കുന്നു. എന്തോ ആവാം, എന്തായാലും ആകാം. അപ്പോ അങ്ങനെ വരുന്നിടത്ത് എന്ത് വരുന്നു? ആസ്ഥേ എന്നാണ്. മാസം ആസ്ഥേ എന്ന് പറഞ്ഞതുപോലെ തന്നെ അകർമ്മക ധാതുവിന്റെ യോഗത്തിൽ ക്രോശ ശബ്ദത്തിന് കർമ്മം വന്നു. അവിടെ എന്ത് വന്നു? കർമ്മണതിഥി വന്നു. അധ്വനി ആസ്ഥേ, അധ്വാശബ്ദം വഴി. പക്ഷെ അവിടെ മീറ്റർ കിലോമീറ്റർ എന്നുള്ള കണക്കില്ല, പരിമാണത്തെ പറയുന്നില്ല. അപ്പൊ അവിടെ എന്തോരും വഴിയിൽ ഇരിക്കുന്നു, ആ അർത്ഥത്തിൽ തന്നെയാണ്. അത് അധികരണമാണ്. എങ്ങനെ? അത് എഴുന്നേറ്റിട്ട് പിന്നെ ഇരുന്നാ പോരെ, അതിനാണോ പാട്? ഇരിക്കുന്നതിനെന്താ പറയാ, ഇവിടെ ഇരിക്കുന്നു, പിന്നെ കുറച്ച് അപ്പുറത്ത് മാറിയിരിക്കുന്നു, പിന്നെ കുറച്ച് അപ്പുറത്ത് മാറിയിരുന്നു. അത് മുടന്തുള്ള ആളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളാണ്. ചുരുക്കത്തിൽ അയാൾ ഇവിടുന്ന് അങ്ങാറ്റം വരെ ഇരുന്നെന്ന് പറയത്തില്ലേ? ഇരുന്നിരുന്നാ ഞാൻ ഇവിടെ എത്തിയെന്ന് പറയാറില്ലേ? അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അധ്വനി ആസ്ഥേ, അവിടെ അത് വഴിയാണ്. പക്ഷേ എന്താണ് ഗന്ധവ്യോ അധ്വാ എന്ന് പറയുന്നതുകൊണ്ട് അത് അളവായിരിക്കണം, പരിമാണമായിരിക്കണം വഴിയുടെ. അപ്പൊ പരിമാണവാച ശബ്ദങ്ങളിൽ നിന്നാണെങ്കിൽ എന്തുവരും? ദിതി വരും. അല്ല അധ്വാ എന്ന് മാത്രമാണെങ്കിൽ അധ്വനി ആസ്ഥേ, വഴിയിലിരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ക്രോശം ആസ്ഥേ, അവിടെ ദിതിയോ വരും. രൂപവ്യത്യാസം വരുന്നു, അർത്ഥമൊക്കെ ഒന്ന് തന്നെ. പ്രയോഗത്തിൽ അങ്ങനെ ശിഷ്ടപ്രയോഗമുണ്ട്, അതനുസരിച്ച് നിയമം പറഞ്ഞിരിക്കുന്നു. അതാണ് അകർമ്മക ധാതുപേർ യോഗേ ദേശ കാലോ ഭാവോ ഗന്ധവ്യോ അധ്വാച കർമ്മസജ്ഞകൈരി വാച്യം.